അവസ്ഥിതിരാധികാരികാണ യഥായി സുലഭ നാമ ബ്രഹ്മവാദിനി ജനകേന സന്ദേഹം ജാനകം ദേഹം ആവിശ്യ ഉദ്യതേന പശ്ചാസ്വമേവ ദേഹം ആ വിവേശേദി സ്മരിയത. ഇവിടെ ഭാഷകാരൻ പറയുന്ന സ്വലഭയെ കുറിച്ചാണ്. സുലഭ നാമ ബ്രഹ്മവാദിനി എന്നാണ്. ആരെങ്കിലും സുലഭയെ വായിച്ചു നോക്കിയോ? വായിച്ചോ? മുളന് കേൾക്കുന്നുണ്ട്. ശരിക്കും വായിച്ചിട്ടാണ് ഏതാ വായിച്ചത്? ഇതാണ് പ്രകാശത്തിന്റെ. ഇവിടെ ആരെങ്കിലും വായിച്ചോ? ഇംഗ്ലീഷ്. വിദ്വാൻ പ്രകാശത്തിന്റെ ഞാനും വായിച്ചു നോക്കി. അത് ഏതിനെ ആശ്രയിച്ചാണ് എഴുതിയിരിക്കുന്നുള്ളതെന്നറിയത്തില്ല. മലയാളത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഒരു വിവർത്തനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അത് ഈ ഭാഗം ഉണ്ടോയെന്നും അറിയത്തില്ല. വിദ്വാൻ പ്രകാശം മലയാളം പണ്ഡിറ്റായിരുന്നു. മലയാളം പഠിച്ചിട്ട് എങ്ങനെ സംസ്കൃതം മലയാളത്തിലാക്കി എന്നുള്ളതും അറിയില്ല. സംസ്കൃതം പഠിച്ചിരിക്കാം. അത് നോക്കി. പിന്നെ ഉള്ളത് ഹിന്ദി ഗീതാ പ്രസന്റ്. ഇതിനൊന്നും സംസ്കൃതവുമായിട്ട് പലയിടത്തും ബന്ധമേ ഇല്ല. ഹിന്ദിയും അങ്ങനെയാണ്. ഹിന്ദി ഞാൻ കഴിഞ്ഞ ദിവസം കാര്യമായി നോക്കിയിരുന്നു. മുമ്പ് നോക്കിയിട്ടുണ്ട്. സംസ്കൃതം ഒരു വഴിക്ക് പോകുന്നു, ഹിന്ദി വേറൊരു വഴിക്ക് പോകുന്നു. മലയാളം പിന്നെ പറയാനുമില്ല. ഇനിയിപ്പോൾ അത് സംസ്കൃതം അറിയാത്തതിൻ്റെ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഇപ്പൊ ഭാഷകാരന് സംസ്കൃതം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, അല്ലല്ലോ. പക്ഷെ ഭാഷകാരൻ പറയുന്നത് സുലഭ നാമ ബ്രഹ്മവാദിനി എന്നാണ്. സുലഭ എന്ന് പറയുന്ന ബ്രഹ്മവാദിനി. സുലഭ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നേ ഇല്ല. ബ്രഹ്മമെന്നൊരു ഒരു വാക്ക് പോലും സുലഭയുടെ വായിൽ നിന്ന് വീണിട്ടില്ല. എന്നിട്ടും പറഞ്ഞിരിക്കുന്നു എന്താണ് സുലഭ നാമ ബ്രഹ്മവാദിനി. അത് മാത്രമല്ല, ഈ ബ്രഹ്മവാദത്തിനെതിരായ കാര്യങ്ങളാണ് സുലഭ പറയുന്നത് പലതും. പ്രത്യക്ഷമായി തന്നെ ബ്രഹ്മവാദത്തെ നിഷേധിക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് ഭാഷ്യകാരൻ ബ്രഹ്മവാദിനി എന്ന് പറഞ്ഞു? കാരണം സുലഭ അയാളുടെ പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? സുലഭയെ നമ്മുടെ കൂട്ടത്തിലങ്ങ് ചേർത്ത്. സുലഭ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സുലഭ പറയുന്നത് ഈ ജീവന്മാരെങ്ങനെ പ്രകടമാകുന്നു. അതിന് സുലഭ പറയുന്നത് ജത്തു എന്ന് പറഞ്ഞാൽ എന്താ? അരക്ക്, കഷ്ടം, വിറവ്, ജലബിന്ദു, പൊടി, ഇതെല്ലാം കൂടിച്ചേർന്ന് ഒന്നാകുന്നത് പോലെ. ഇതെല്ലാം കൂട്ടിച്ചേർത്ത ഒരു വസ്തുവിനെ നമുക്ക് ഉണ്ടാക്കും. അതുപോലെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇത് എല്ലാം പരസ്പര ഭിന്നങ്ങളാണ്. അത് കൂടിച്ചേരുമ്പോൾ അതിൽ പ്രകടമാകുന്ന ഒന്നാണ് ജീവൻ. ഇത് ബ്രഹ്മവാദമാകുന്ന മറ്റൊരു കാര്യം പറയുന്നത്, സൃഷ്ടിയെല്ലാം പ്രകൃതി കാര്യമാണ്. പ്രകൃതി വ്യക്താവ്യക്ത രൂപത്തിലാണ്. അതിന് പിന്നിൽ ഒരു ചോദനയില്ല എന്നാണ് പറയുന്നത്. പ്രകൃതിക്കൊരു ചോദനയില്ല സൃഷ്ടി. ഇതെങ്ങനെ ബ്രഹ്മവാദമാകും? അപ്പൊ ഇതെന്താ ശങ്കരാചാര്യർക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ലേ? മനസ്സിലാകാത്ത കാര്യമില്ലല്ലോ. എന്നാലും പറഞ്ഞിരിക്കുന്നു എന്ത്? സുലഭ ബ്രഹ്മവാദിനിയാണെന്ന്. കാരണം അത്രയും ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു അവിടെ ജനകന്റെ സദസ്സിൽ. ജനകനെ ഫ്ളാറ്റാക്കി. അപ്പോൾ കൊള്ളാമെന്ന്, സുലഭ കൊള്ളാമല്ലോ നമ്മുടെ കക്ഷിയിൽ ചേർക്കാമെന്ന് വിചാരിച്ചതാണ്. അതി കഴിഞ്ഞ് ബ്രഹ്മവാദിനി എന്ന് പറയുന്നതിന് യാതൊരു സംഗതിയില്ല. സുലഭ ബ്രഹ്മവാദിനിയല്ല. സുലഭ പറയുന്ന സിദ്ധാന്തങ്ങൾ കൂടുതൽ യോജിക്കുന്നത് സംഖ്യത്തോട് യോജിക്കും, ബൗദ്ധന്മാരോട് യോജിക്കും. പിന്നെ വേണ്ടി വന്നാൽ ചാർവാകൻ പറയുന്നതിനോടും കുറേയൊക്കെ യോജിക്കും. ഒരിക്കലും ബ്രഹ്മവാദത്തോട് ചേരുന്നുണ്ട്. യോഗികളോട് യോജിക്കുന്നതിന് പറയുന്നുണ്ട് ഭിക്ഷുണിയായ ഞാൻ ശൂന്യത്തിൽ വസിക്കുന്നവളാണ്. ശൂന്യവാസം. അപ്പോ എന്താ, ബ്രഹ്മവാദികൾ ശൂന്യത്തിൽ വസിക്കുന്നവരാണ്. അപ്പൊ ശൂന്യതയെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന്. അത് മാത്രമല്ല, ബൗദ്ധന്മാരുടെ പ്രസിദ്ധമായ ഉദാഹരണം ദീപശികയുടെ ഉദാഹരണം പറഞ്ഞിട്ട് പറയുന്നു. ദീപം ഏകമല്ലെങ്കിലും ക്ഷണികമായി എല്ലാം ജ്വലിച്ച് അസ്തമിക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചം. ഇവിടുത്തെ എല്ലാ സംഘാതങ്ങളും ഇവിടെ ഒന്നും തന്നെ സ്ഥിരമില്ല എന്ന് പറയുന്നത് അല്ല. അതിന് പിന്നിലൊരു ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ ശരി, ആത്മാവിനെ കുറിച്ച് പറയുന്നില്ല. എല്ലാം ഇവിടെ ദീപശികാ ദൃഷ്ടാന്തം പോലെ എന്ന് പറഞ്ഞ് അതും പറയുന്നു. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് ഇതെങ്ങനെ ബ്രഹ്മവാദമാകും? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഭാഷകാരൻ പറയുന്ന എന്താണ്? സുലഭ ബ്രഹ്മവാദിയാണ്. എന്ത് അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞു എന്നുള്ളത്? ഇതാദ്യം വായിക്കുമ്പോൾ ഞാനിത് വിശ്വസിച്ചിരുന്നു. ശങ്കരാചാര്യർ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ക്രമേണ സംശയം തുടങ്ങി. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊരു തട്ടിപ്പാണ്. ബ്രഹ്മവാദിനി അല്ലാത്ത ഒരാള് ബ്രഹ്മവാദിനി എന്ന് പറയും. മഹാഭാരത സംസ്കൃതം വായിച്ചു നോക്കണം. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും വായിക്കുന്നു. ഈ ഹിന്ദി ഇംഗ്ലീഷും മലയാളത്തിലെല്ലാം ബ്രഹ്മം ബ്രഹ്മമെന്ന് ആവർത്തിക്കുന്നുണ്ട്. സംസ്കൃതത്തിൽ ഇല്ലാത്ത കാര്യം ഇവിടുന്ന് ഈ ബ്രഹ്മം വന്നു. ഹിന്ദിയിലും ഉണ്ട്. ഒരുപക്ഷെ ശങ്കരാചാര്യ ബ്രഹ്മവാദിനി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അല്ലാതെ സംസ്കൃതത്തിൽ ബ്രഹ്മമില്ല. ഈ വ്യാഖ്യാനങ്ങൾ എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്? സംസ്കൃതം അറിയാത്ത ആൾക്കാർ ഈ ഹിന്ദിയും മലയാളവും ഒക്കെ വായിച്ചു നോക്കിയിട്ട് അവരും വിശ്വസിക്കും ശങ്കരാചാര്യർ പറഞ്ഞ് ശരിയാണ്, ബ്രഹ്മവാദിനിയാണ്. അപ്പോൾ അത് ഈ ഒരു പൗരോഹിത്യ സ്വഭാവമാണ്. എന്തൊക്കെ നല്ലതുണ്ടോ അതിനെയൊക്കെ നമ്മുടെ കക്ഷി ചേർക്കുക, നമ്മുടേതാണെന്ന് പറയുക, അത് ഞങ്ങളുടേതാണ് എന്ന് പറയുക. ലോകത്തെല്ലാം അത് ഈ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാണ്. അതിന് വ്യക്തമായ തെളിവ് വേദങ്ങളിൽ തന്നെയുണ്ട്. ഈ വേദങ്ങളെല്ലാം ഞങ്ങളുടേതാണെന്നും ഞങ്ങളെ സംരക്ഷിച്ചതാണെന്നും ഞങ്ങളെ നിലനിർത്തുന്നതാണെന്നും അവകാശപ്പെടുന്നതാണ് പുരോഹിതന്മാർ. എന്നുവെച്ചാൽ അതുപയോഗിച്ച് പൗരോഹിത്യവൃത്തിയിൽ ജീവിക്കുന്നവർ. പക്ഷെ വേദം അത് അംഗീകരിക്കുന്നില്ല. വേദത്തിൻ്റെ എത്രയോ ഭാഗത്ത് പറയുന്നുണ്ട് എന്താ ഈ ഭാഗം ഇത് ക്ഷത്രിയന്മാരുടേതാണ്, ഇതുവരെ പുരോഹിതന്റെ കയ്യിൽ പോയിട്ടില്ല, ശരി ഇപ്പോ അതാ ഇത് മുതൽ ആ പരമ്പരയെ ഉല്ലംഘിച്ചുകൊണ്ട് ഇത് പുരോഹിതനെ കൊടുക്കുകയാണ്. അങ്ങനെ ക്ഷത്രിയൻ മാത്രമല്ല, ശൂദ്രന്മാരുടെ വേദമുണ്ട്, സ്ത്രീകളുടെ വേദമുണ്ട്. ഈ വേദങ്ങളെല്ലാം കൈവശപ്പെടുത്തിയിട്ട് പറയുന്നു ഞങ്ങളുടെയാണ് ഈ വേദമല്ല, ഞങ്ങളാണിത് സംരക്ഷിച്ചത് എന്ന് ശൂദ്രന്മാരെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ശൂദ്രന്മാരാണിന്നിപ്പോൾ അത് പ്രചരിപ്പിക്കുന്നു. എന്തൊക്കെയാലും വേദം പുരോഹിതന്റെ അല്ലേ എന്ന് പറയുന്നത് ആരാ? ശൂദ്രന്മാർ. ഇതിൻ്റെ ഒക്കെ പിന്നിലൊരു രഹസ്യ അജണ്ടയുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ലതിനെ സ്വന്തമാക്കുക എന്നിട്ട് സ്വന്തമാണെന്ന് ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുക. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സുലഭ ബ്രഹ്മ, പക്ഷേ സുലഭയെ ശങ്കരാചാര്യർക്ക് അംഗീകരിക്കേണ്ടി വന്നു. സുലഭയെ സന്യാസിനിയെന്നും അംഗീകരിക്കേണ്ടി വന്നു. അപ്പൊ സ്ത്രീകൾക്ക് സന്യാസം പാടില്ല എന്ന് വാദിച്ച വാദമൊക്കെ ഇവിടെ ഒന്ന് മറന്നുപോയി. സുലഭയെ കണ്ടപ്പം, സുലഭയെ കണ്ടപ്പം ജനകനും തന്നെ തന്നെ മറന്നു, ശങ്കരാചാര്യനും മറന്നുപോയി. ശങ്കരാചാര്യരുടെ അസ്തിത്വം ഇവിടെ നഷ്ടപ്പെട്ടുപോയി. ഞാൻ സുലഭയുടെ പക്ഷം പറയുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ സുലഭയുടെ പക്ഷം പറയുന്നു എന്ന് വിചാരിച്ചാൽ സ്ത്രീകൾക്ക് എന്നോട് കൊശം പോകുന്നു, പുരുഷന്മാർക്കല്ല. എന്താണോ മഹാഭാരതത്തിൽ എഴുതിയിരിക്കുന്നത് അത് പറയുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് പക്ഷപാതമൊന്നുമില്ല. സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സുലഭ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. കാരണം ഇങ്ങനെ ഒരു സുലഭ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കുശുമ്പ് വരും. പൊതുവെ അങ്ങനെയാ. സ്ത്രീകൾക്ക് ഈ സന്യാസം പാടില്ല എന്ന് പറയുന്നതിന് ശങ്കരാചാര്യന്മാർ പറയുന്നു, മണ്ഡലേശ്വരന്മാരും പറയുന്ന ഒരു പ്രധാന യുക്തി എന്ന് പറയുന്നത്, ഈ ആജ്ഞവൽക്കയൻ സന്യസിച്ച സമയത്ത് ഭാര്യമാരെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്ന് വെച്ചാൽ അവരെ സന്യസിപ്പിച്ചില്ല, അല്ലെങ്കിൽ അവരെ സന്യസിച്ചില്ല. അപ്പൊ സ്ത്രീക്ക് സന്യാസത്തിന് അധികാരമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഗാർഗിയും മൈത്രേയും സന്യസിച്ചിട്ടില്ല, സന്യസിച്ചില്ല എന്നാണ്? അവർ സന്യസിക്കേണ്ടതല്ല. കാരണം ഈ യാജ്ഞവൽക്കൻ ഈ വിദ്യയെല്ലാം ഗാർഗിക്ക് പറഞ്ഞു കൊടുത്തു. ഗാർഗി വേറെ വിത്തമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നാ പിന്നെന്താ ഗാർഗി സന്യസിക്കാത്തത്? അപ്പോൾ സ്ത്രീക്ക് സന്യസിക്കാം, സ്ത്രീ സന്യസിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് സ്ത്രീ സന്യാസത്തിന് ദൃഷ്ടാന്തമില്ല എന്നാ പറയുന്നു. ഇവിടെ പ്രമാണമില്ല എന്നാണ്. പ്രമാണമില്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഇതാ പറയുന്നു. അപ്പൊ ഞാൻ സ്ത്രീ സന്യാസത്തിന് വേണ്ടി വാദിക്കുന്നു എന്നാലും വിചാരിക്കരുത്. ഞാനിവിടെ പറയുന്നത് ഈ ചരിത്രത്തെ എങ്ങനെയാണ് വളച്ചൊടിച്ചത്, ഇതിഹാസങ്ങളെ പുരാണങ്ങളെയൊക്കെ മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എങ്ങനെയുള്ള ദുർവ്യാഖ്യാനം ചെയ്യുന്നു മനസ്സിലാക്കി തരാനാണ് ഞാനീ പറയുന്നത്. ആരുടെയും മുഖത്ത് നോക്കാതെ പറയണം. മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പ്രയാസം എനിക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചുകൊണ്ട് പറയുകയാണ്. കണ്ണു തുറന്നാൽ എനിക്ക് പറയാൻ ധൈര്യം വരത്തില്ല. കാരണം മുമ്പ് ഇരിക്കുന്നവരുടെ വിഷണ്ണ ഭാവം കാണുന്നു. ധൈര്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരും ശീലിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രമാണമില്ല സ്ത്രീ സന്യാസത്തിന് എന്ന് പറഞ്ഞിട്ട് സ്ത്രീ സന്യാസത്തെ എതിർക്കുന്നവർ ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ കൂടെ വരുമ്പോൾ സ്ത്രീ സന്യാസത്തെ കുറിച്ച് എന്ത് പറയും? സ്ത്രീയുടെ സന്യാസത്തിന് പ്രമാണമുണ്ട്. ഭാഗ്യവശാൽ ശങ്കരാചാര്യൻ പറഞ്ഞിരിക്കുന്നു. അതൊരു പുരോഹിത ബുദ്ധി പറഞ്ഞാണെങ്കിലും പറഞ്ഞ് ബ്രഹ്മവാദിനിയാണെന്ന്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും സമ്പ്രദായത്തിലെ സന്യാസമൊന്നും പറയാനും പറ്റത്തില്ല. ശങ്കരാചാര്യന്മാർക്കും മണ്ഡലേശ്വരന്മാർക്കും ഒന്നും അത് പറഞ്ഞത് വേറെ ഉദ്ദേശത്തിലാണ്. പക്ഷേ കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടെന്നുള്ളത് പോലെയാണ്. ഇതിപ്പോൾ സ്വന്തം സമ്പ്രദായത്തിൻ്റെ കാര്യം പറയുന്നു. ബ്രഹ്മവാദം എന്ന് പറയുന്ന ആരുടെ സമ്പ്രദായം? ഭാഷകാരൻ്റെ സമ്പ്രദായമാണ്. അതിൽ ഇങ്ങനെ ഒരു സ്ത്രീ സന്യാസിനി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി പറയുന്നത് തന്നെയാണ് പ്രമാണം സ്ത്രീ സന്യാസം. കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കാമിയെടുത്തുകൊണ്ട് കുറ്റബോധത്തിൽ നടക്കുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ നമുക്ക് പറ്റിയതാണോ? സ്ത്രീക്ക് പറ്റിയതല്ല സന്യാസം. അതെന്തുകൊണ്ടാണ് കുറ്റബോധം വരുന്നത്? ഈ കുറ്റബോധം തലമുറ തലമുറകളായി മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പല കുറ്റബോധങ്ങളും സ്ത്രീകളുടെ മനസ്സിലുണ്ട്. ഇത് അടിച്ചേൽപ്പിച്ചതാണ്. അപ്പം അതിൽ നിന്ന് അവർക്ക് സ്വതന്ത്രമാകാൻ കഴിയുമെന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ല, പണ്ടേ ദുർബല. പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെയാണ്. സ്ത്രീക്ക് അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ വലിയ പ്രയാസമാണ്. വളരെ ദുർബലമാണ് മനസ്സിൽ. അതിൽ ഇത്തരം ദുർബലതയെ ശക്തിപ്പെടുത്തുന്ന ആശയങ്ങൾ ശക്തമായിട്ട് അടിച്ചു കയറ്റിയിരിക്കുമ്പോൾ അതിൽ നിന്ന് മുക്തമാകുക എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ എപ്പോഴും സ്ത്രീ ഇത്തരം ആശയങ്ങൾ എന്നുവെച്ചാൽ ഇത്തരം മാറ്റത്തിൻ്റെ ആശയങ്ങൾ നൂറ്റാണ്ടുകൾ കൊണ്ട് സ്ത്രീകളുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ച മാറ്റത്തിൻ്റെ ആശയങ്ങൾ വരുമ്പോൾ സ്ത്രീകൾ പ്രതിലോഭമായി ചിന്തിക്കും, വിപരീതമായി ചിന്തിക്കും. എന്തുകൊണ്ട്? അവരുടെ സംസ്കാരം അതാ. അവരടിച്ചേൽപ്പിച്ചിരിക്കുന്ന അത്തരം ആശയങ്ങളാണ്. ഒരിക്കലും അവർക്ക് മാറ്റങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കാൻ പറ്റത്തില്ല. ഏത് ഇത് പഴയകാലത്തെ കാര്യമില്ല, വർത്തമാനകാലത്തിൻ്റെ കാര്യം തന്നെയാണ്. മുമ്പ് ഞാൻ പറഞ്ഞതാണെങ്കിലും ഈ സന്ദർഭം വന്നുകൊണ്ട് പറയുകയാണ്. ഇപ്പം ശബരിമല സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന വിഷയം വരുമ്പോഴും അതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സ്ത്രീകളാണ്. അത് എതിർക്കുന്നതിനുള്ള യുക്തികളും സ്ത്രീകളുടെ കയ്യിലുണ്ട്. വളരെ പരിതാപകരങ്ങളായ യുക്തികൾ അവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ, പൂർണ്ണമായും സ്ത്രീയാണേ, എന്നോട് പറഞ്ഞാണ്. ആരാണെന്നും നിങ്ങൾ ചോദിക്കരുത്. ഒരു സ്ത്രീ ഈ ശബരിമല സ്ത്രീകൾ പോകാതിരിക്കുന്നതെന്നുള്ളത് പൊതുവെ എല്ലാ സ്ത്രീകളും ചിന്തിക്കുന്ന അങ്ങനെയായിരിക്കും. കാരണം എന്താണ്? സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ ശബരിമല പോകുന്നതിന് വേണ്ടി പുരുഷൻ ബ്രഹ്മചര്യ വ്രതം പോലെയുള്ള വ്രതങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പുരുഷൻ അഹിംസ പാലിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തകർന്നു പോകും. അപ്പൊ സ്ത്രീ അങ്ങോട്ട് പോകാതിരിക്കുന്ന പുരുഷന്റെ ബ്രഹ്മചര്യം പോട്ടെ, അയ്യപ്പന്റെ ബ്രഹ്മചര്യം തന്നെ തകരുമെന്നുള്ളതാണ് ഇപ്പം ചർച്ച നടത്തുന്നത്. അയ്യപ്പന്റെ പെരുമ്പലി എന്തൊക്കെ തമാശയാണ്. ഇതും കൊണ്ട് ആൾക്കാർ ഇന്നത്തെ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. മനുഷ്യന് എത്ര വിവേകശൂന്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ആ അയ്യപ്പന്റെ പെരുമയേരിയും പോട്ടെ, പുരുഷന്റെ പെരുമയേരിയും അവരുടെ വ്രതങ്ങൾ എല്ലാം തകർന്നു സ്ത്രീ പോയാൽ. അപ്പോ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 41 ദിവസം ഈ പുരുഷൻ വ്രതം സ്വീകരിക്കുന്നത് കൊണ്ട് വീടുകളിലൊക്കെ ഐശ്വര്യവും ശാന്തി സമാധാനവും എല്ലാം ഉണ്ട്. കാരണം പുരുഷൻ ബ്രഹ്മചാരിയാണ്, കള്ളു കുടിക്കുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല, ഭാര്യയെ തല്ലുന്നില്ല, എന്തെല്ലാം ഐശ്വര്യങ്ങളാണ്. അപ്പം സ്ത്രീയുടെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പോകും, വീട് തകർന്നു, വീട്ടിൻ്റെ അന്തരീക്ഷം തകർന്നു. അതുകൊണ്ട് സ്ത്രീകൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പുരുഷന്മാരാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, സ്ത്രീകളാണ് പറയുന്നത്. പിന്നെ 41 ദിവസത്തെ വ്രതമൊന്നും സ്വീകരിച്ചെന്നാലും പോകുന്നില്ല, അത് വേറെ കാര്യം. അതൊക്കെ പണ്ടായിരുന്നു. ഇവിടെ ഈ കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങളൊന്നും അറിയാത്ത വല്ല ആന്ധ്രക്കാരോ തമിഴരോ ഒക്കെ ചിലപ്പം വ്രതം എടുത്തന്നിരിക്കും. ഇവിടെ എന്തായാലും അതൊന്നും ഇവിടെ ഇപ്പം വ്രതം എന്ന് പറയുന്നത് 3 ദിവസം 4 ദിവസം 5 ദിവസം അല്ലെങ്കിൽ പോകുന്ന ദിവസം തിരിച്ചു വരുന്ന ദിവസം. അപ്പോൾ തിരിച്ച് ഒരു 10 ദിവസം ആയിക്കോട്ടെ, 41 ദിവസം നടക്കുന്ന കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ച്. കാരണം അവർ പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ദീർഘമായ വ്രതമൊന്നും എടുക്കാൻ പറ്റത്തില്ല. 3 ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു 10 ദിവസമാണ്. അപ്പോൾ 10 ദിവസം പുരുഷൻ വ്രതമെടുത്ത് ശബരിമല പോകുന്നു, വീട്ടിൽ ഐശ്വര്യമെങ്കിൽ ഈ 10 ദിവസം സ്ത്രീയും കൂടെ വ്രതം എടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ഐശ്വര്യമായിരിക്കും വീട്ടിൽ? അങ്ങനെ എന്തുകൊണ്ട് സ്ത്രീ ചിന്തിക്കുന്നില്ല? അപ്പോൾ 10 ദിവസം പുരുഷൻ വ്രതമെടുക്കുന്നതുകൊണ്ട് സ്ത്രീയെ തല്ലുന്നില്ലെങ്കിൽ 10 ദിവസം സ്ത്രീ വ്രതം കൊടുത്താൽ പുരുഷനെയും തല്ലത്തില്ലല്ലോ. തിരിച്ച് സംഭവിക്കുന്ന അതല്ലേ. 10 ദിവസം പുരുഷൻ വ്രതമെടുത്തു കഴിഞ്ഞാൽ സ്ത്രീക്ക് വേണമെങ്കിൽ പുരുഷനെ ചീത്ത വിളിക്കാം. ഇതേ 10 ദിവസം സ്ത്രീയുടെ വ്രതം കൊടുത്താലോ പുരുഷനെ ചീത്ത വിളിക്കും. അതല്ലേ ഐശ്വര്യം? സ്ത്രീയും പുരുഷനും കൂടെ ചേരുമ്പോഴല്ലേ ഐശ്വര്യം വരുന്നത് എന്ന് സ്ത്രീ ചിന്തിക്കുന്നില്ല. സ്ത്രീയും ചിന്തിക്കുന്ന എങ്ങനെ പുരുഷന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്? അപ്പം ഞങ്ങൾ നശിച്ചോളാം, പുരുഷൻ നന്നായാൽ മതി, ഒരു സൗജന്യം പുരുഷന് കൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നും മറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? മനസ്സിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ അങ്ങനെയുള്ളതാണ്. അതുപോലെയുള്ളൊരു കാര്യമാണ് ഇവിടെ ഈ സംഭവിക്കുന്നത്. ഞാനൊരു ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ, ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ മനസ്സാണ്. ഈ മഹാഭാരതം എന്ന് പറയുന്നതിന് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓരോരോ മനുഷ്യൻ്റെയും മനസ്സാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഒരു ക്യാൻവാസിലേക്ക് പകർത്തി വെച്ച് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് എല്ലാ കഥാപാത്രങ്ങളും. നമ്മുടെ മനസ്സാണ്, മനസ്സിൻ്റെ ഒരു ഭാവങ്ങളാണ്. ഈ ജനക സുലഭ സംവാദവും അതുപോലെയാണ്. അത് ശരിക്കും അത് മനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന മുഴുവൻ മറ്റ് സന്ദർഭങ്ങളെ പോലെയാണ്. മനസ്സിനെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിനെ എന്തിനാണ് ഇങ്ങനെ വിശദീകരിക്കുന്നതെന്ന് നോക്കും. നമ്മൾ നമ്മുടെ മനസ്സിനെ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളെല്ലാം ഈ രൂപത്തിൽ പറയുന്നത്. വേറെ ആളിനെ മനസ്സിലാക്കാനല്ല. അപ്പോൾ മഹാഭാരതത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഭീഷ്മര് ധർമ്മപുത്ര ഉപദേശിക്കുന്നതാണ്. സുലഭയോഗിനിയാണ്, ത്രിദണ്ഡിയാണ്, ത്രിദണ്ഡിനി ത്രിദണ്ഡം എന്ന് പറയുന്നത് ഏകദണ്ഡം ത്രിദണ്ഡം ഇങ്ങനെയൊക്കെയുള്ള സന്യാസ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇന്നത്തെ ഇതുമായിട്ട് കാലാന്തരങ്ങൾ കടന്നുപോയതാണ്. അപ്പോൾ ഇന്നത്തെ സന്യാസവുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. പലതരത്തിലുള്ള സന്യാസ സമ്പ്രദായങ്ങളും പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ സുലഭ പറയുന്ന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് പലതും നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഈ സാംഖ്യം യോഗം ന്യായം വൈശേഷ്യം എന്നെല്ലാം പറയുന്നതിൻ്റെയൊക്കെ ഒരു മിക്സാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സിദ്ധാന്തമൊന്നും പറയാൻ പറ്റില്ല. എല്ലാം അതിൽ കടന്നു വരുന്നു. ചാർവാകൻ വരെ വരുന്നുണ്ട്. എന്തായാലും അതിനകത്ത് ബ്രഹ്മവാദം ഇല്ല. 100%. അപ്പോ ദണ്ഡധാരണിയായി കാഷായ വസ്ത്രം ധരിച്ച് സന്യാസത്തിന്റെ എല്ലാ ചിഹ്നങ്ങളോടും കൂടി ഉള്ള സന്യാസമാണ്. അങ്ങനെയുള്ള സന്യാസത്തിൽ ത്രിദണ്ഡികളുടെ ഇടയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ജനകൻ മൈഥിലൻ ആയ ധർമ്മധ്വജൻ എന്ന് പ്രസിദ്ധനായിരുന്നു. ജനകൻ വളരെ യോഗ്യനായ രാജാവായിരുന്നു. വിദേഹൻ എന്നെല്ലാം പ്രസിദ്ധനായിരുന്നു. രാജാവിനെ കുറിച്ച് കേട്ടിട്ട് അവിടെ എത്തിച്ചേർന്നു. എങ്ങനെ നിമേഷം മാത്രമാണ് നിമിഷം കൊണ്ട് ലഘു ശസ്ത്രഗതികാമിനിയായി നിമിഷ നേരം കൊണ്ട് ശരവേഗത്തിലെന്ന് പറയുന്നത് അവിടെ എത്തിച്ചേർന്നു. എത്തിച്ചേർന്നത് തന്നെ ബോധപൂർവം തന്നെ ഇങ്ങനെയെല്ലാം കേൾക്കുന്ന ഈ ജനകൻ ബ്രഹ്മജ്ഞാനി എന്നറിയപ്പെടുന്ന ഈ ജനകൻ മുക്തനാണോ അല്ലയോ ഇതറിയാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ചെല്ലുന്നത്. ജനകൻ സഹസിച്ചിട്ടുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ വേഷം മാറി ചെന്നു എന്നാണ് പറയുന്നത്. കാരണം പരീക്ഷിക്കാൻ ചെല്ലുമ്പോൾ നിരം ചെല്ലാൻ പാടില്ലല്ലോ. അപ്പോൾ തൻ്റെ പഴയ രൂപത്തെ മാറ്റിയിട്ട് രൂപയൗവനയുക്തയായ ഒരു യോഗിനിയായിട്ടാണ് ചെല്ലുന്നത്. എന്ന് വെച്ചാൽ സൗന്ദര്യവും യൗവനവും എല്ലാം ചേർന്ന ഒരു യോഗിനിയായി ജനകന്റെ സദസ്സിൽ ചെന്നു. അപ്പോൾ ജീവൻ മുക്തനാണ് എന്ന് പ്രസിദ്ധനായ ജനകൻ എങ്ങനെയാണ് തന്നെ കാണുമ്പോൾ പ്രതികരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു വേഷം ധരിച്ചു ചെല്ലുന്നു. സംഗതി അങ്ങനെ തന്നെ പറ്റുകയും ചെയ്തു ജനകന്. ഇത് ഇങ്ങനെ ഒരു യോഗിനിയുടെ വേഷമുള്ളതുകൊണ്ട് ജനകൻ മര്യാദക്കാരനാണ്. ഒരു യോഗിനിയെ പൂജിക്കേണ്ട രീതിയിൽ തന്നെ പൂജിച്ച് അർഘ്യപാദ്യങ്ങളെല്ലാം കൊടുത്ത് വരാസനം കൊടുത്ത് ഏറ്റവും ഉയർന്ന ഇരിപ്പിടത്തിലൊക്കെ എത്തി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്നാണ് അന്ന് രാജാക്കന്മാർ സ്ത്രീ സന്യാസത്തെ ബഹുമാനിച്ചിരുന്നു. അല്ല മന്ത്രവാദിനികളെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളും ചെയ്തിട്ടുള്ള ഒരു നാട് കടത്തിയൊന്നും വളരെ യോഗ്യമായ രീതിയിൽ പൂജിച്ചു ബഹുമാനിച്ചു ഭക്ഷണമെല്ലാം കൊടുത്തു എല്ലാം ചെയ്തിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത്. അതൊരു അടയാളമാണ് സ്ത്രീക്ക് സന്യസിക്കാമെന്ന് മാത്രമല്ല അന്ന് സ്ത്രീ സന്യാസത്തിന് ബഹുമാന്യതയുണ്ടായിരുന്നു. അത് പ്രത്യേകം പറയുന്നു. വരാസനിയായി വളരെ ശ്രേഷ്ഠമായ ഇരിപ്പിടം കൊടുത്ത് സ്വീകരിച്ചു എന്നാണ് ഋഷിമാരെയും യോഗിമാരെയൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ സന്യാസം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പാടില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ സംഭവിച്ചു? ജനകന്റെ സദസ്സിൽ എങ്ങനെ സുലഭയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടി? അപ്പൊ അത് സമൂഹം അംഗീകരിച്ചിരുന്നു എന്നുള്ളതിനും തെളിവാണ്. പക്ഷേ നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീ സന്യാസം വന്നിട്ടുള്ള ബുദ്ധന് ശേഷമാണ്. ചരിത്രപരമായി നോക്കിയ ബുദ്ധൻ ചണ്ഡാലിയെപ്പോലും ബുദ്ധൻ സന്യാസിനിയാക്കി എന്നുള്ളതാണ്. അത് പിന്നെ ഗുണവും ദോഷമെല്ലാം വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ഗുണദോഷങ്ങൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. പുരുഷന്മാർ മാത്രം സന്യാസിമാരായിരുന്നിടത്തും ദോഷങ്ങൾ സംഭവിച്ചു. പക്ഷെ ബുദ്ധൻ അതിന് തയ്യാറായി. അതിനുശേഷമാണ് ഈ യോഗിനിമാർ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സുലഭ പറയുന്ന പല കാര്യങ്ങളും ബൗദ്ധ സിദ്ധാന്തത്തിൽപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബുദ്ധന്റെ കാലത്തിന് ശേഷമാണോ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോദ്യം വരും, മഹാഭാരതം അപ്പോൾ ബുദ്ധന് മുമ്പാണോ പിമ്പാണോ എന്ന് ചോദ്യം വരും. വ്യക്തമായ ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ബുദ്ധന് മുമ്പും പിമ്പുമാകാം. കാരണം മഹാഭാരതം എഴുതിക്കൊണ്ടേയിരുന്നു. ബുദ്ധന് മുമ്പും എഴുതി, ബുദ്ധന് പിമ്പും എഴുതിയെന്ന് കണക്കാക്കുന്ന ദോഷമൊന്നും. കാരണം ഇതിൽ പല പല പല കഥകളും ഇതുപോലെ കൂട്ടിച്ചേർക്കുകയും അല്ലാതെ അതിനു മുമ്പൊരു സ്ത്രീ സന്യാസം പ്രസിദ്ധമല്ല. ഇനി ഉണ്ടെങ്കിൽ തീർച്ചയായും സ്ത്രീ സന്യാസിനി അതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്ന് കരുതാം. പിന്നെ രാമായണത്തിനും മറ്റ് ശബരിയുടെയും മറ്റും യോഗി അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് സന്യാസത്തിന്റെ പ്രസിദ്ധമായ എല്ലാ അടയാളങ്ങളോടും കൂടി പറയുന്നു. ഇത് പാടില്ലെന്നാണ് ശങ്കരാചാര്യന്മാരെന്ന് നിഷേധിക്കുന്നത്. അലിംഗ സന്യാസം വേണമെങ്കിലാകാം. അപ്പൊ യോഗിനി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാകും, യോഗിനിയാണ്. സന്യാസി അടയാളങ്ങളൊന്നുമില്ല, പാടില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ലെന്ന്. ഇവിടെ തന്നെ അടയാളങ്ങളോടുകൂടി തന്നെ സന്യാസത്തെ സ്വീകരിച്ചു. ശബരിയെ കുറിച്ചൊന്നും പറയുമ്പോൾ ഇതുപോലെയുള്ള കാര്യം പറയുന്നില്ല, വ്യക്തമായി പറയുന്നില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. മഹാഭാരതത്തിൽ അങ്ങനെ നിർണ്ണയിച്ചിരിക്കും. അങ്ങനെ രാജസദസ്സിലേക്ക് ചെല്ലുമ്പോൾ സ്വീകരിച്ചിരുന്നപ്പോൾ ജനകന്റെ മനസ്സിൽ വന്ന മൂന്ന് ചോദ്യമാണ്, കേയം കസ്യ കുതോവ. ഈ ചോദ്യത്തിനാണ് പിന്നീട് സുലഭം മറുപടി പറയുന്നത്. മനസ്സിൽ ഈ ചോദ്യം വരികയും പിന്നീട് നേരിട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇവൾ ആരുടേതാണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം അല്ലേ. അപ്പൊ അതിസുന്ദരിയായ ഒരു സ്ത്രീ യോഗിനിയുടെ വേഷത്തിൽ മുമ്പ് വന്നപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ചോദ്യം ഇതാണ്, ഇവൾ ആരുടേതാണ്? എന്ന് വെച്ചാൽ ഒരു സ്ത്രീ യോഗിനിയാണെങ്കിലും അവൾക്ക് സ്വന്തമായ ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ്. തുടർന്ന് ഇതിനെക്കുറിച്ച് ചർച്ച വരുന്നുണ്ട്, ഇതിനൊക്കെ മറുപടി പറയുന്നുണ്ട് ചിലപ്പോൾ. അപ്പോൾ അതെന്താ അങ്ങനെ വരാൻ? അവിടെ വർണ്ണവും ആശ്രമവും ഗോത്രവും എല്ലാം ചർച്ചയ്ക്ക് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ നിയമം അതാണ്. മനുസ്മൃതിയും ഗൗതമ സ്മൃതിയും ഒക്കെ നോക്കിയാണ് അന്ന് രാജ്യം ഭരിക്കുന്നത്. അതിലെഴുതി വെച്ചിട്ടുണ്ട് എന്താണോ, പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പിന്നെ പുത്രോ രക്ഷതി. അതുപോലും അറിയത്തില്ല സ്ത്രീകൾക്ക്, പുരുഷന്മാരറിഞ്ഞില്ലെങ്കിൽ വേണ്ട. എന്തൊരു ഗതികേടാണ്. അല്ല, ഞാൻ ആശയം പറഞ്ഞതാണ്, ശ്ലോകമല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന വാർദ്ധക്യത്തിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. സ്ത്രീ സ്വതന്ത്ര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്ന് ഇവിടെയും പറയുന്നുണ്ട്, മഹാഭാരതത്തിലും പറയുന്നുണ്ട്. ജനകം ചോദിക്കുന്നുണ്ട്, നീ സ്വതന്ത്രയാണോ? സ്വതന്ത്രയാണോ എന്ന് ചോദിച്ചാൽ എന്താ ചോദ്യത്തിന്റെ അർത്ഥം? സ്വൈരിണി, യഥേഷ്ട സഞ്ചരിക്കുന്നവർ, പരപുരുഷന്മാരെ പ്രാപിക്കുന്നവർ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ സ്ത്രീ സ്വതന്ത്ര എന്ന് പറഞ്ഞാൽ സ്വതന്ത്രയ്ക്ക് അർത്ഥം ഇതാണോ? പുരുഷന്റെ അധീനത്തിൽ തന്നെ ഇപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നുള്ളതിനെയൊക്കെ വ്യാഖ്യാനിച്ച് കുളമാക്കിയിട്ടുണ്ട്. എത്ര വ്യാഖ്യാനിച്ചാലും ശരി, പൂച്ചയെടുത്ത് ആഴിടും പോലെയാണ് അവസാനം നാല് കാര്യം. നീ എത്ര വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാനം ശരിയാക്കാൻ പറ്റത്തില്ല. ആ പറഞ്ഞിരിക്കുന്ന അല്ലാതെ ഒരർത്ഥം കിട്ടാൻ ഇവനെ വ്യാഖ്യാനിച്ചിരിക്കുന്നവർ അവസാനം സംസ്കൃതം വിട്ടിട്ട് വ്യാഖ്യാനിക്കും. അപ്പോൾ ഏകദേശം ശരിയായി, സംസ്കൃതത്തിൽ നിന്ന് വ്യാഖ്യാനിച്ച ഒരിക്കലും ശരിയാകും. അപ്പൊ അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. സ്ത്രീ ഒന്നുകിൽ അച്ഛൻ്റെ അധീനത കഴിയണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അധീനത കഴിയണം, അല്ലെങ്കിൽ പിതാവിൻ്റെ അധീനത കഴിയണം. അത് കഴിഞ്ഞാൽ ചത്തോണം, ചാകുന്നത് വരെ, അല്ലെങ്കിൽ പുത്രന്മാരുടെ അധീനത കഴിയണം. അധീനത, മറ്റൊരാളുടെ അധീനത കഴിയേണ്ടവളാണ് എന്നുള്ളതുകൊണ്ട് സാറിന് പറയുന്ന ഒരു ന്യായമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആനയെ കാണുമ്പം നമ്മൾ പെട്ടെന്ന് ആരെക്കുറിച്ച് ചിന്തിക്കും? പാപ്പാനെ കുറിച്ച് ചിന്തിക്കും. ആരാ ഇതിൻ്റെ പാപ്പാൻ? അതുപോലെ ജനകനും ചിലവേ കണ്ടപ്പം ആദ്യം ചിന്തിച്ച് ആരാ ഇതിൻ്റെ പാപ്പാൻ? ഈയൊരു ന്യായത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ തർക്കത്തിൽ? പ്രസിദ്ധമാണ് കസ്യം. ഇവിടെ ആരുടേതാണ്? എന്റെ പാപ്പാനാരാണ്? യോഗിനിയാണ് തന്നവും പോന്നിരിക്കുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി ചോദിച്ചിട്ടുണ്ട്, നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയതാണോ അത് നീ ഭർത്താവിനെ ഉപേക്ഷിച്ചാണോ? അതിന് മറുപടിയും ചിലവ് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു വായിക്കുന്നു. സ്ത്രീക്കന്ന് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല എന്ന് വെച്ചാൽ പുരുഷന്റെ അധീനത്തിലല്ലാതെ സ്ത്രീ ജീവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേറെ വ്യാഖ്യാനമൊന്നും എഴുതിയിട്ട് സമത്വം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. സംസ്കൃത ഭാഷയാണെങ്കിൽ പറ്റില്ല, പിന്നെ അതിന് വേറെ ഏതെങ്കിലും ഭാഷയിൽ മലയാളമാക്കിയിട്ട് വേണമെങ്കിൽ പറയാം വ്യാഖ്യാനിക്കും. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ജനകൻ അങ്ങനെ ചിന്തിച്ചത്, നിന്റെ പാപ്പാൻ ആരാണ്? ഏകസംബന്ധി ജ്ഞാനം, അവരെ സംബന്ധി സ്മാരകം എന്ന് പറയുന്ന യുക്തി അനുസരിച്ചിട്ടാണ്. പിന്നെ യുക്തോ നിന്നെ ഇപ്പൊ എവിടുന്ന് അങ്ങോട്ട് എഴുന്നള്ളിച്ചത് എന്നാണ്. കാരണം യോഗിനിയാണെങ്കിലും സുലഭയുടെ സൗന്ദര്യമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ജനകന് ഒരു ചെറിയൊരു സംഭ്രമം മനസ്സിൽ, ജനക അത് തുറന്നു പറയുന്നുണ്ട്, നീ വന്നു ഇവിടെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞെന്ന് പറയുന്നുണ്ട്. പിന്നെ അവസാനമാണ് ചോദിക്കുന്നത്, ഇതൊക്കെ ചോദിച്ചിട്ട് ഈ സംഭ്രമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളെ ചോദിച്ചിട്ട് അവസാനമാണ് ചോദിക്കുന്നത് നീ ആരാണ്? വാസ്തവത്തിൽ അതല്ലേ ആദ്യം ചോദിക്കേണ്ടത്? അതിനു മുമ്പേ ഇതൊക്കെയാണ് ചോദിക്കുന്നത്, എന്റെ പാപ്പാനാരാണ്, ഇനി എങ്ങനെ ഇവിടെ വന്ന് പെട്ട് സംഭ്രമത്തിൽ എന്നാണ്. ഈ സംഭ്രമത്തെ പിടിച്ചുകൊണ്ടാണ് സുലഭം മറുപടി പറയുന്നത്, താൻ ജീവൻ മുക്തനുള്ള ഒരു മണ്ണാങ്ങാട്ടയല്ല. പുത്തോ തസ്മിൻ മുക്തലക്ഷണം, നിന്നെപ്പോലെയുള്ള ഒരാളുടെ ഇവിടെ ആ മുക്തലക്ഷണം യോജിക്കുന്നു. തിരിച്ച് ജനകനും വിടുന്നില്ല, ജനകനാകെ ഫ്ലാറ്റായതുകൊണ്ട് ആ ദേഷ്യത്തിൽ ജനകൻ കുറെ ചീത്ത സുലഭയും പറയുന്നു. നീ സ്വതന്ത്രയായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് വായ്പൂന്നെയൊക്കെ ജനകനും പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഭീഷ്മന് പറയുന്നത് ഇതെല്ലാം കേട്ടിട്ടും അത് ജനകനെ കുറിച്ച് പറഞ്ഞില്ല. സുലഭ അകമ്പിതയായി യാതൊരു മാനസിക ക്ഷോഭവും ഇല്ലാതെ അത് ആ മാനസിക ക്ഷോഭം ഇല്ല എന്നുള്ളതിന് തെളിവ് എപ്പോഴും അങ്ങനെയാണ് വളരെ അതാ ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാസമുണ്ട്. ഇപ്പം നമ്മളോട് ആരെങ്കിലും താനരടാകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറി തിരിച്ചെന്ത് പറയും? നീ ആരടാന്ന് ചോദിക്കും. ഇതാണ് മനഃക്ഷോഭം എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിലൊക്കെ അത് സ്ഥിരമാണ്. നീ ആരടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരടി, നിനക്ക് എന്താ ഇവിടെ കാര്യം? വാക്കിന് വാക്ക്, പല്ലിന് പല്ല് അല്ലേ? ഇത് മനഃക്ഷോഭം വരുമ്പോഴാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇത് സ്ത്രീകളുടെ ഇടയിലാണ്. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്കൊന്നും ഉറക്കം വരത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവർക്ക് രണ്ടു കൊടുത്ത് സമാധാനമായി. അപ്പൊ വരുമ്പോ ഞാൻ ഈ സന്യാസി ഇതൊന്നുമില്ല, പറഞ്ഞതിന് പറഞ്ഞതിന്റെ ഒരു സമാധാനം. വാക്കിന് വാക്ക്. പക്ഷെ സുലഭം അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല. ഈ ചോദ്യങ്ങളെല്ലാം ഇത്രയും അധിക്ഷേപം കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് സുലഭ അതിനൊക്കെ അവസാനം അസമാനം പറയുന്നു. വാക്കിന് വാക്കൊന്നും പറയുന്നില്ല. എന്നിട്ട് സുലഭ ആദ്യം എന്താ ചെയ്യുന്നത്? മഹാഭാരതം വായിച്ചല്ലോ. എന്താ ഇംഗ്ലീഷ് വായിച്ചവരുണ്ട്, ഹിന്ദി വായിച്ചവരുണ്ട്, മലയാളത്തിൽ വായിച്ചവരുണ്ട്. എന്താ സുലഭ ആദ്യം പറയുന്നത്? ആദ്യം വ്യാകരണം പഠിപ്പിക്കുകയായിരുന്നു ആദ്യം. എന്ന് വെച്ചാൽ മുക്തനല്ലാന്ന് തെളിയിക്കുകയാണ്. മുക്തനാണെങ്കിൽ ഇത്രയും ക്ഷോഭിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പറയുന്നു വാക്യം എങ്ങനെ പ്രയോഗിക്കണം? സൗഷ്മ്യം, സാഖ്യം, ക്രമം, പ്രയോജനം, നിർണയം, ഇങ്ങനെ അഞ്ച് ഗുണങ്ങളുള്ള വാക്യമേ പറയാവൂ. പ്രത്യേകിച്ച് ജീവൻ മുക്തനായിരിക്കുന്ന താങ്കൾ, താങ്കൾ ഈ നിയമങ്ങളൊന്നും പാലിച്ചില്ല. ഓരോന്നും വിശദീകരിച്ചു കൊടുക്കുന്നു. സൗഷ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യാമിശ്രമായി സംസാരിക്കാൻ പാടില്ല. ഇവിടെ എല്ലാ പദാർത്ഥങ്ങളും പൃഥക് പൃഥക്കാണ്. അതും അദ്വൈതമൊന്നുമല്ല പറയും, ബ്രഹ്മമൊന്നും ബ്രഹ്മവാദമൊന്നുമല്ല പറയും. ഒരു സംശയം ചോദിക്കും, ഈ അപശബ്ദം എന്നുള്ള വാക്കിന് ഈ വ്യാകരണപരമായി തെറ്റായ ശബ്ദം എന്നുള്ളതിന് പുറമെ ശരിയല്ലാത്ത ശബ്ദപ്രയോഗം എന്നുള്ള അർത്ഥം ശബ്ദധാരാവലിൽ കൊടുക്കുന്നുണ്ട്. അതും ഉണ്ടോ അപശബ്ദത്തിന്? അത് വ്യാകരണത്തിലെ ഒരു വലിയ വിഷയമാണ്. അതായത് അപശബ്ദങ്ങളെ കുറിച്ച് ഭാഷ്യകാരൻ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ചുരുക്കത്തിൽ പറഞ്ഞ പറയുന്നത് എന്റെ സിദ്ധാന്തം, അപശബ്ദം എന്ന് പറയുന്നുണ്ട് അപശബ്ദങ്ങളെ മനസ്സിലാക്കുക അല്ല വേണ്ടത്, പിന്നെ ശരിയായ ശബ്ദത്തെ ധരിക്കുക അത്രയേ ഉള്ളൂ. അപശബ്ദത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപശബ്ദം പ്രയുഞ്ചീത, അപഭാഷണം പ്രയുഞ്ചീത എന്നൊക്കെ പറയുന്നിടത്ത് ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട്. അവിടെ അപശബ്ദത്തെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, പിന്നെയോ ശരിയായ ശബ്ദം അതുമാത്രം ചിന്തിച്ചാൽ അത് വളരെ അർത്ഥവത്വമാണ്. നമ്മൾ അപശബ്ദത്തെ കുറിച്ച് ചിന്തിച്ചാൽ എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? ചീത്ത പറയുന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഇവിടെ സുലഭ ജനകടങ്ങളോട് പറയുന്നു അതാണ്. സൗഷ്മ്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കരുത്. സുശബ്ദങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക, അങ്ങനെയാണ് അപശബ്ദത്തെ ഒഴിവാക്കേണ്ടത് എന്നാണ്. അസഭ്യമായ ശബ്ദവും അപശബ്ദമായിട്ട് കൂട്ടി ഒഴിവാക്കുക, എല്ലാ അപശബ്ദങ്ങളാണ് അതൊക്കെ ഒഴിവാക്കുക. സൗഷ്മ്യമായിരിക്കണം. ഇവിടെ എല്ലാ വസ്തുക്കളും പൃഥക് പൃഥക്കാണ്. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അത് പറയാൻ കാരണം ഈ ജനകൻ വർണ്ണസങ്കരം, ആശ്രമസങ്കരം, ഗോത്രസങ്കരം, പിന്നെ ഈ ആശ്രമസങ്കരത്തിൽ തന്നെ പെടുന്ന ഒരു സങ്കരത്തെ കൂടെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തെറ്റിദ്ധാരണ കൊണ്ടാണ് സങ്കരം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നീ കാര്യങ്ങളെ സൂക്ഷ്മമായി ഗ്രഹിക്കണം, ഓരോന്നിനെയും പൃഥക്കായി ഗ്രഹിച്ച് ഓരോന്നും എന്താണെന്ന് ബോധിക്കുന്ന അർത്ഥത്തെ കുറിക്കുന്ന വാക്യങ്ങളെ സംസാരിക്കാവൂ. നിനക്ക് ആ വേറെ ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ തിരിച്ചറിവില്ലാതെയാണ് താൻ സംസാരിക്കുന്നത് എന്നാണ് തിരിച്ചറിവ്. പിന്നെ സാഖ്യമായിരിക്കും. സാഖ്യം എന്ന് വെച്ചാൽ പ്രമാണത്തിനനുസരിച്ചേ പറയാവൂ. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നു, അങ്ങനെ വർത്തമാനം പറയാൻ പാടില്ല. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് അത് പ്രാമാണികമായിരിക്കും. പിന്നെ പറയുന്നത് ക്രമം. കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നതിൻ്റെ ഒരു ക്രമം വേണം, ക്രമബദ്ധമായി. ഇവിടെ ജനകൻ ക്രമവും തെറ്റിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ കാര്യം അവസാനം വീണ്ടും പറയുന്നു, അത് പാടില്ല. ക്രമമായിട്ട് കാര്യങ്ങൾ പറയുന്നു. പിന്നെ രണ്ടെണ്ണം കൂടെയുണ്ട്. ഏതൊക്കെയാണ്? നിർണയം, പ്രയോജനം. ആ ചിലരുടെയൊക്കെ മനസ്സിരിക്കുന്നുണ്ട്. അത് ഇതാണ് പറയുന്നത്. ഒരു കാര്യം പറയുമ്പോൾ അതങ്ങനെയാകാം, ഇങ്ങനെയാകാം. കുട്ടി പറഞ്ഞതുപോലെ ആകാം, മറ്റതുപോലെ ആകാം. ഇങ്ങനെ പറയരുത്. പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിനക്ക് നിശ്ചയമുള്ള കാര്യങ്ങളെ പറയാവൂ. നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോലും പറഞ്ഞാൽ അത് പറയണം, എനിക്കത് നിശ്ചയമില്ല എന്ന് പറയാനും കുഴപ്പമില്ല. എനിക്ക് നിശ്ചയമില്ല എന്ന് പറയുന്ന ഒരു നിശ്ചയമാണല്ലോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം അനിശ്ചയമായി പറയാൻ പാടില്ല. പിന്നെ ആത്യന്തികമായി നമ്മൾ സംസാരിക്കുന്നതിന് എന്തെങ്കിലും പ്രയോജനം വേണം. ഇത് ഇത്രയും പഠിച്ചിട്ട് വേണം വർത്തമാനം പറയാം. ജീവൻ മുക്തനൊക്കെ ശരിയെന്ന് ഇത്, ഈ ആക്ഷേപങ്ങളൊക്കെ പറയുമ്പോഴും ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെ വ്യാകരണം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ജീവൻ മുക്തനാണെന്ന് അതും ഉണ്ട്. ജനകന് ഒരു അബദ്ധം പറ്റി. ജനകൻ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചാണ് ഞാൻ ജീവൻ മുക്തനാണ്. അത് ആരെടുത്താ പറഞ്ഞെന്നുള്ള കാര്യം ഓർക്കില്ല. സാറിന് അവിടെ സദസ്സിലിരുന്ന് കൊണ്ട് പറയുന്നുണ്ട്. അവിടെ ഒരുപാട് അറിവുള്ള ബ്രാഹ്മണരും വിദ്വാൻമാരും ഒക്കെ ഇരിക്കുന്ന സദസ്സാണ്. അവിടെ ഇരുന്ന് ജനകൻ ഇങ്ങനെ മുക്തനാണോ മുക്തനാണെന്ന് പറഞ്ഞ് ശീലിച്ചുപോയി. ആരെ കണ്ടാലും പറയും ഞാൻ മുക്തനാണ്. അവൻ പറയുന്നു ഇത് നിന്റെ കുഴപ്പമല്ല. ചിലത് പറയുന്നുണ്ട്, പഥ്യം ശീലിക്കാത്തവന് വൈദ്യന്മാര് മരുന്ന് കൊടുക്കത്തില്ല. ആദ്യം പറയുന്നു ഈ മരുന്ന് കഴിക്കണമെങ്കിൽ പഥ്യം പാലിക്കണം. അതുപോലെ നീ ഈ മുക്തനാണ് മുക്തനാണെന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടല്ലോ, ഇത് നിന്റെ മന്ത്രിമാരാണ് തിരുത്തി തരേണ്ടത്. അവരാണ് നിന്നോട് പറയേണ്ടത് നീ മുക്തനല്ല എന്ന്. ഇത് അവരുടെ കുറ്റമാണ്. എല്ലാവരും തലവലിക്ക് സമ്മതിക്കുന്നുണ്ട്. നീ പറയുമ്പോൾ നീ മുക്തനാണ്, ഇതാ തകരാറ് പറ്റിയത്. അവർ പറഞ്ഞു തരുന്നവരും നീ മുക്തനല്ല എന്ന്. ഇരികൂടലിന് ജനകൻ ഫ്ളാറ്റ് ആവാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെ പറയുന്നതിനും വേറെയും ഉണ്ട്. അതിനും വേറെ പല കാരണങ്ങളുണ്ട്. ജനകന്റെ ഓരോ ചോദ്യങ്ങളും ഗ്രഹിച്ച് അതിന് പല തരത്തിൽ മറുപടി ആ ചില പറയുന്നു. ഒരു സാധാരണ സ്ത്രീയല്ല. അതിന് വ്യാകരണം കൊണ്ടും ലോക വ്യവഹാരം കൊണ്ടും തത്വജ്ഞാനം കൊണ്ടും അത് വേറൊരു പാഠം കൂടെയുണ്ട്. അപ്പൊ ഈ ബ്രഹ്മജ്ഞാനം പോലെ ഇന്നും അങ്ങനെ തന്നെ, പണ്ടും അങ്ങനെ തന്നെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വിശേഷിച്ച് ലോകത്തിന്റെ മുമ്പിൽ പറയണമെങ്കിൽ ശരിയായ രീതിയിൽ ലോകവിവരം വേണം. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ബ്രഹ്മജ്ഞാനം വിളമ്പാൻ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ രാജാവിരുന്ന് ജനകന് പറ്റിയത്, ജനകൻ ഇരുന്ന് തന്റെ സദസ്സിൽ ബ്രാഹ്മണരുടെ മുമ്പിൽ ബ്രഹ്മജ്ഞാനം പറഞ്ഞ് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പുറത്തിറങ്ങി പറഞ്ഞാൽ വിവരം അറിയും, ലോകവിവരം ഇല്ലെങ്കിൽ. അതാണ് അവിടെ പറയുന്ന ഒരു കാര്യം. ആ സുലഭയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞപ്പോൾ വിവരം അറിഞ്ഞു. സുലഭ അതിനെ ചോദ്യം ചെയ്തു, ബ്രഹ്മജ്ഞാനിയല്ല എന്ന് സ്ഥാപിച്ചു എന്നുള്ളതിന് എന്താ ഉറപ്പ്? അതും ഭീഷ്മന് പറയുന്നു, സുലഭ സംസാരിച്ചു കഴിഞ്ഞപ്പോ നിശബ്ദനായിപ്പോയി, മറുപടി പറയാനൊന്നുമില്ല. അപ്പൊ ഒരു സംവാദത്തിൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നിഗ്രഹസ്ഥാനമാണ്, കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് അതിന്റെ പേര്? നിഗ്രഹസ്ഥാനം പഠിച്ചിട്ടുള്ളവർ, അനനുഭാഷണം. മറുപടി പറയാമൊന്നും ഇല്ലാതെ വരിക, പരാജയം സമ്മതിക്കുക, അതാണ് എന്നും ഭീഷ്മന് പറയുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ലോകവിവരം ഉണ്ടെങ്കിലേ ബ്രഹ്മജ്ഞാനം പല കാര്യങ്ങളെക്കുറിച്ചും അറിയണം. ഇവിടെ സുലഭയാണെങ്കിൽ പറയുന്നത് രാജധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വ്യാകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പല വിഷയങ്ങൾ, പിന്നെ പ്രകൃതി തത്വം, സൃഷ്ടിയെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച്, കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഇതൊന്നും മുക്തിയല്ല എന്ന്. അത് മുക്തിയാണോ അല്ലയോ, എന്തായാലും ജനങ്ങൾ സമ്മതിച്ചു. അതുകൊണ്ട് ഞാൻ ഇത് സുലഭ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയും വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിപ്പോ അദ്വൈതത്തിലെ മുക്തിയെ കുറിച്ച് അല്ല പറയുന്നതെന്ന് പറഞ്ഞാൽ പോരെ, സുലഭ അദ്വൈതി ആയിരുന്നില്ലല്ലോ. സുലഭയുടെ വാദങ്ങൾ അദ്വൈതമല്ലല്ലോ. പിന്നെ ഈ മുക്തി അദ്വൈതത്തിലെ മുക്തി അല്ലാതെ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. അങ്ങോട്ട് വരുന്നല്ലേ ഉള്ളു, അങ്ങോട്ട് വരുന്നല്ലേ ഉള്ളു. അത് കാണാം, ഇനി കാണാം.